നിച്ചപ്രത്യം രണ്ടു തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സ്വാർത്ഥിക നിച്ചം, പ്രയോജക വ്യാപാരത്തെ കാണിക്കുന്ന നിശ്ചയിക്കുന്ന സൂത്രം ഹേതു മതിച്ച പച്ചധാതു പച്ചഷ്പാക്കെ. അതിനൊന്ന് ശുദ്ധക്രിയ, നിച്ച് വരുന്നതിന് മുമ്പുള്ള ക്രിയ ശുദ്ധക്രിയ എന്ന് പറയാം. ശുദ്ധധാതുവാച്യക്രിയ, നിച്ച് സന്ന് എല്ലാം വരുമ്പോൾ ക്രിയ മാറുന്നു. അപ്പൊ ശുദ്ധക്രിയ കാണിക്കാൻ വേണ്ടി കർത്തരിന്റെ കാരണം ഒന്ന് പച്ചത്തി എന്ന് വരുന്നു. കർത്താവ് പാചകഹ, പാചകഹ പച്ചത്തി. അതിൽ നിന്ന് പ്രേരണ അർത്ഥത്തിലുള്ള ക്രിയയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹേതുമതിച്ച സൂത്രപ്രകാരം നിച്ചു വന്നു. പച്ചൽ നിന്ന് നിച്ചു വന്നു കഴിഞ്ഞാൽ പച്ച് നിച്ച് പിന്നെ എന്തു വരുന്നു? അതബദ്ധായ വൃത്തി തെപ്പ് ശപ്പ് ഗുണമായ ആദേശം പാച്ചയതി എന്ന് പറഞ്ഞു. ഇപ്പൊ പാചയതി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഒരു പ്രേരണ പ്രയോജക കർത്താവ് വേണം. ശുദ്ധക്രിയയുടെ കർത്താവിനെ പറയും പ്രയോജ്യ കർത്താവ്. എന്തുകൊണ്ട്? പ്രേരിപ്പിക്കപ്പെടുന്നവൻ, പ്രേരണയ്ക്ക് വിധേയനാകുന്നവൻ പ്രയോജ്യ കർത്താവ്, പ്രേരിപ്പിക്കുന്നവൻ പ്രയോജക കർത്താവ്. അപ്പൊ പാചക പദ്ധതി പച്ചത്തി എന്ന് പറയുന്നിടത്ത് പാചകൻ കർത്താവാണ്, കർത്താവ് പ്രഥമം എന്ന്. എന്തുകൊണ്ടാണ്? ഉക്തേ പ്രഥമം, സാമാന്യ നിയമമാണ് പാചക പച്ചത്തി എന്ന് പറഞ്ഞു. പക്ഷെ പ്രയോജകന് കർത്താവാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കർത്താവാകുന്ന പ്രയോജകൻ? തത് പ്രയോജകോ യുധിഷ്ഠ. എന്താണ് വൃത്തി? കർത്തുഃ പ്രയോജകഃ എന്ന് വെച്ചാൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ശുദ്ധക്രിയയുടെ കർത്താവ്. പജിദ്ധാതുവിന്റെ വാചകമായിരിക്കുന്ന ക്രിയയുടെ കർത്താവ് പാചകൻ, അവനെ പ്രേരിപ്പിക്കുന്നവൻ ആണ് പ്രയോജകൻ. ആര്? യജമാനഃ. ആ യജമാനൻ എന്തു ചെയ്യുന്നു? പാചക പച്ചതി തം പ്രേരയതി. യജമാന തം പ്രേരയതി എന്നാണ്. യജമാനൻ അവനെ പ്രേരിപ്പിക്കുന്നോണ്ട് എന്ത് വരുന്നു? യജമാനന് ഹേതുസഞ്ജയുണ്ട്, കർത്തൃസഞ്ജയുണ്ട്. ഹേതുസഞ്ജയുള്ളതുകൊണ്ട് അവിടെ പറയുന്നു ഹേതു കർത്ത എന്ന് പറയുന്നു. പ്രേരിപ്പിക്കുന്നോണ്ട് പറയുന്നു പ്രയോജക കർത്ത. അപ്പൊ പ്രയോജക കർത്താവാണ്. അപ്പൊ പാചകതി എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവ് ആരായി? യജമാൻ, പ്രയോജകൻ. അപ്പൊ അതിലേത് വിഭക്തി വരും? പ്രഥമ. എന്തുകൊണ്ട്? അതായത് നിശ്ചപ്രത്യയത്തിലൂടെ പ്രയോജക കർത്താവ് ഉക്തമായതുകൊണ്ട് യജമാനഹ പാചയതി എന്ന് വരും. അപ്പൊ പ്രയോജ്യ കർത്താവ് എന്നുവെച്ചാൽ പഴയ കർത്താവ് പാചകഹ, അവനേത് വിഭക്തി വരും എന്നുള്ളതാണ് പ്രശ്നം. ദ്വിതീയ എന്തുകൊണ്ട് വരും? അവനെങ്ങനെ കർമ്മമാകും? അവനെങ്ങനെ കർമ്മമാകും? ഏതിന്റെ കർമ്മമായി? പ്രയോജക ക്രിയ. അവിടെ എന്താണ്? പ്രയോജക ക്രിയയുടെ കർമ്മമാകും അവൻ. കാരണം ഇവിടെ ക്രിയ എന്ന് പറയുന്നത് പാചകക്രിയയാണ് അല്ലേ. അപ്പോ പാചക ഓദനം പച്ചതി. അവിടെ കർമ്മം ഏതാണ്? ഓദനം. അപ്പോ പാകം ചെയ്താലും ശരി, അവനെ കൊണ്ട് പാകം ചെയ്യിപ്പിച്ചാലും ശരി, കർമ്മം ഏതാണ്? അതേ. ഇനി പാചകനാണോ പാകം ചെയ്യുന്നത്? ആണോ? അവനവൻ കർമ്മമാകും. പ്രേരിപ്പിക്കുന്നത് ശരിയാണ്, കർമ്മസംയോജിക്കുന്ന സൂത്രമാണ്. കർത്തൃഈപ്സിതമം കർമ്മ. അപ്പോ യജമാനൻ വിചാരിക്കുന്ന ഇവനെ പാകം ചെയ്ത് കഴിക്കാവുന്നതാണോ? ആണോ? പിന്നെന്താ? പ്രേരിപ്പിക്കുന്നു. ഇവിടെ കർത്തൃഈപ്സിതമോ എന്താണോ? എന്തിനാണ് യജമാനൻ ഇവനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അതെ, അവനെ പാകം ചെയ്ത് കഴിക്കാന. അപ്പൊ കർമ്മം ആരാ? ബോധനം തന്നെ. പാകം ചെയ്താലും ശരി, അവന്റെ പിന്നിൽ പത്ത് പേര് തന്നാലും എന്താണ്? യജമാൻ ഇത്രയേ ഉള്ളൂ ചെയ്യടാ എന്ന് പറയുന്ന ജോലിയേ ഉള്ളൂ. കർമ്മം ബോധനം തന്നെ. അപ്പോ പാചക ഓദനം പചതി, യജമാനഹ തം പ്രേരേതി. അപ്പൊ പാചകൻ ഇപ്പൊ എന്തായി എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എന്തായി? കർത്താവ് തന്നെ. എന്തുകൊണ്ട്? പാചകമാവൻ തന്നെ ചെയ്യുന്നു. അല്ലേ? പാചകൻ പണിയാവൻ തന്നെ ചെയ്യുന്നത്, മറ്റേയാള് പ്രയോജകൻ തന്നെയേ ഉള്ളൂ. അപ്പൊ അവിടെ കർത്താവ് ഏത് വ്യക്തി വരും എന്നുള്ളതാണ് പ്രശ്നം. ഏത് വരും? എന്തുകൊണ്ട് തൃതീയ വരും എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ട് ദ്വിതീയ വരും എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ട് തൃതീയ വരാനായിട്ട്? പ്രഥമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഉക്തമായത് പ്രയോജക കർത്താവാണ്. ആ, പ്രയോജക കർത്താവാണ് ഉക്തമായത്. അപ്പോ ഇതിൽ പ്രഥമ വരാൻ പറ്റത്തില്ല. പിന്നെ ദ്വിതീയ വരുമോ? കർമ്മമാണെങ്കിൽ ദ്വിതീയ വരാവും. കർമ്മമല്ല, കർമ്മം എന്താണ്? ബോധനം. പിന്നെ ഏത് വരും? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കർണമാണോ? പിന്നെ അപ്പൊ കർത്താവാണോ? അപ്പൊ പ്രഥമ വരണ്ടേ? എന്തുകൊണ്ട് ഉക്തമല്ല? ആ, ഇവിടെ വന്ന ക്രിയയുടെ കർത്താവ് ഇതല്ല. അനുത്തേ തൃതീയ വരും. അപ്പൊ അങ്ങനെ ഒരു യജമാനഹ പാചകേന ഓദനം പാചയതി എന്നാണ് പ്രയോഗിക്കേണ്ടത്. കാരണം പ്രയോജ്യ കർത്താവ് അനുക്തമായതുകൊണ്ട് തൃതീയ, പ്രയോജകർത്താവ് ഉക്തമായതുകൊണ്ട് പ്രഥമ. ഇതാണ് സാമാന്യമായി നിച്ചു വന്നു കഴിഞ്ഞാലുള്ള നിയമം. അതുകൊണ്ട് എന്ത് വരുന്നു? എങ്ങനെ വരുന്നു? യജമാനഹ പാചകേന ഓദനം പാചയതി. ഓദനം പാചയതി, ശരിയായി. ഇങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിന് അപവാദമുണ്ട്. അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രയോജ്യകർത്താവ്, പ്രയോജ്യകർത്താവിന് കർമ്മസംയോജിക്കും. കർമ്മസംയോജിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ദ്വിതീയ വരും. എല്ലായിടത്തുമില്ല, ചിലടത്ത്. ചിലടത്ത് വിധിക്കും, ചിലടത്ത് നിഷേധിക്കും. അങ്ങനെ ആകെ ഒരു കുലുമാലാണ്. എവിടെ വിധിക്കുന്നു, എവിടെ നിഷേധിക്കുന്നു എന്നൊക്കെ ഉള്ളത് ശിഷ്ടപ്രയോഗം അനുസരിച്ച് മനസ്സിലാക്കണം. അങ്ങനെ എവിടെയൊക്കെയാണ് കർമ്മസഞ്ജ വിധിക്കുന്നത് എന്നുള്ളത് പറയുന്നതാണ് അടുത്ത ഈ സൂത്രം. എന്താണ്? ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദകർമ്മ അകർമ്മ കാണാം അണികത്താസണ്ണ. ഗത്യർത്ഥാനാം ശബ്ദകർമ്മണാം അകർമ്മ കാണാം ച അണവും യകർത്ത സണ്ണവും കർമ്മസ്യാത്. ഇവിടെ പറയുന്നത് ഗതി ബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദങ്ങൾ ഗതിശ്ച ബുദ്ധിശ്ച പ്രത്യവസാന അർത്ഥ യേശാം തേ ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ എല്ലാം എന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്ന് വെച്ചാൽ ഗത്യർത്ഥം ബുദ്ധിയർത്ഥം പ്രത്യവസാനാർത്ഥം പ്രത്യവസാനം എന്ന് വെച്ചാൽ ഭക്ഷണം ഇത്രയും അർത്ഥത്തിലുള്ള ധാതുക്കൾ കാണിക്കുന്നു. ഗത്യർത്ഥത്തിലുള്ളത് ബുദ്ധിതത്വത്തിലുള്ളത് എന്താണ് പ്രത്യവസാനാർത്ഥത്തിലുള്ള ധാതുക്കൾ പിന്നെ ശബ്ദ കർമ്മ ഏഷേ ശബ്ദകർമാണ ശബ്ദം കർമ്മമായി വരുന്ന ധാതുക്കൾ അത് ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണ്. അകർമ്മ അവിദ്യമാനം കർമ്മ ഏഷാം തേ അകർമ്മകാഹ ഇവിടെ അവിദ്യമാനം കർമ്മ ഏഷാം തേ എന്ന് പറയുന്നിടത്ത് ബൗരി സമാസത്തിൽ സമാസാന്തമായി കപ്രത്യം വരുന്ന സൂത്രം ഏതാണ് ശേഷാദ് ബൗവ്രീഹി പഠിച്ചതാണ്. കപ്രത്യം വന്നു കഴിഞ്ഞിട്ട് അകർമ്മക എന്നു അകർമ്മകാണ. അപ്പൊ ഇത്രയും ധാതുക്കളിൽ നിന്നൊന്ന് ഗത്യർത്ഥം ബുദ്ധിയർത്ഥം ഭക്ഷണാർത്ഥം ശബ്ദം കർമ്മമായി വരുന്ന ധാതുക്കൾ അകർമ്മക ധാതുക്കളിൽ നിന്നും ഇവയുടെ എല്ലാം ഈ ധാതുക്കളുടെ എല്ലാം അണികർത്ത അണവ് കർത്ത അണികർത്ത ഇവിടെ നീ എന്ന് പറയുന്നുണ്ട് നിച്ച് പ്രത്യേകത എഴുതുന്നത് ഏത് നിച്ച് ചുരാതി നിച്ചല്ല ഹേതു മതിച്ചാന്നുള്ള പറയുന്ന സൂത്രപ്രകാരം ഇരിക്കുന്ന ആ നിച്ച് അതാണ് ഇവിടുത്തെ നിച്ച്. അപ്പോ നിച്ച് കർത്ത എന്ന് പറഞ്ഞാൽ ഏതാ പ്രയോജക കർത്താവ്. അപ്പൊ അണികർത്ത എന്ന് പറഞ്ഞാലോ പ്രയോജ്യകർത്താവ്. ഇത്രയും ധാതുക്കളുടെ അണികർത്താവ് എന്ന് പറഞ്ഞാൽ ശുദ്ധ ധാതുവാച്യ ക്രിയയുടെ കർത്താവ് അല്ലെങ്കിൽ പ്രയോജ്യകർത്താവ് അല്ലെങ്കിൽ ആദ്യത്തെ കർത്താവ്. ആ കർത്താവ് എന്തുവരുന്നു ആ കർത്താവിന് കർമ്മസഞ്ജ വരുന്നു. എന്നുവെച്ചാൽ പ്രയോജ്യകർത്താവിന് കർമ്മസഞ്ജയാണ് ഈ സൂത്രം വിധിക്കുന്നത്. പ്രയോജ്യകർത്താവിന് കർമ്മസഞ്ജ വിധിച്ചുകൊണ്ട് എന്തു വരുന്നു ദ്വിതീയ വരുന്നു. എത്രയുള്ളൂ ഇത് ഗത്യർത്ഥം ബുദ്ധിയർത്ഥം ഭക്ഷണാർത്ഥം ഉള്ള ധാതുക്കളുടെ പ്രയോജ്യകർത്താവിന് കർമ്മസഞ്ജ വരുന്നു ദ്വിതീയ വരും. പിന്നെ ശബ്ദം കർമ്മമായിട്ട് വരുന്ന ധാതുക്കളുടെ പ്രയോജ്യകർത്താവിന് കർമ്മസഞ്ജ ദ്വിതീയ. പിന്നെ കർമ്മധാതുക്കൾ അതിൻ്റെ അണികർത്ത എന്ന് പറഞ്ഞാൽ പ്രയോജ്യകർത്താവ്. ഏതൊരു കർത്താവാണോ അവൻ അങ്ങനെ യഹ സ യഹ കർത്ത സഹ അങ്ങനെ ഈ ശബ്ദം അധ്യായിരിക്കും. ഉം ഇതിന്റെ ഉദാഹരണം അണികർത്ത ഒറ്റ വാക്ക്. അത് വേണ്ട, അണു കർത്ത അണികർത്ത. അണു എന്ന് വെച്ചാൽ അണവ്, അണിയുടെ സപ്തമി അണവ്, അണ്യവസ്ഥായ. അണു കർത്ത അണികർത്ത. ശരിക്കും അവിടെ വിഗ്രഹം ചെയ്തിട്ട് സൂത്രത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ അല്ലെ? വിഗ്രഹവാക്യത്തിനെ കണ്ടുകൊണ്ടല്ലേ സാ പറയുന്നത്? എങ്ങനെ വിഗ്രഹവാക്യത്തിനെ കണ്ടുകൊണ്ടാണല്ലോ അവിടെ സാ എന്നുള്ള ഉപയോഗം വന്നത് പദം. ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദകർമ്മ അകർമ്മകാണ മണികർത്ത എന്നുള്ളതിൽ ഒരു വിഗ്രഹവാക്യം സങ്കല്പിച്ചിട്ടല്ലേ സാ എന്ന് പറയുന്നത്? ഏത് വിഗ്രഹവാക്യം? ആ അങ്ങനെ യഹ, യഹയെ കണ്ടുകൊണ്ടാണ് സാ എന്ന് പറയുന്നത്. സഹ ഇല്ലായിരുന്നാലും യത് ശബ്ദത്തെ അധ്യായിരിക്കേണ്ടി വരും. ആശയം പൂർത്തിയാകത്തില്ല. അണവ് കർത്ത അണി കർത്ത ഇത്രയല്ലേ വരുന്നുള്ളു. ഏതാണ് അണികർത്താവ്? അതിന് എന്നർത്ഥം കിട്ടണ്ടേ? അപ്പൊ സായും വരും, നിത്യസാപേക്ഷമാണ്. എത്ത് തത് ശബ്ദം എത്തു വന്ന തത്തും വരും. സാ പറഞ്ഞില്ലെങ്കിൽ വൃത്തിയിൽ പറയേണ്ടി വരും. സൂത്രത്തിൽ പറഞ്ഞു. പിന്നെ ഇനി സാ അനുവർത്തിക്കുന്നുണ്ടെന്ന് നോക്കണം അടുത്ത് സൂത്രങ്ങളിലേക്ക്. അത് നോക്കേണ്ടി വരും. അത് നോക്കണം, നോക്കിയിട്ടില്ല, നോക്കണം. ഇത് ആ വ്യത്യാസം കാണിക്കാനാണ്. സാ വന്നാലേ കാരണം ഒന്ന് പറയുന്നത് എന്താണോ അണികർത്താവ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കർത്താവുണ്ട്. എന്താണ്? പ്രയോജകർത്താവും പ്രയോജ്യകർത്താവും. അതിൽ പ്രയോജ്യകർത്താവിനെ എടുക്കണം പ്രത്യേകിച്ച്. ഇപ്പൊ യഹസ എന്ന് പറഞ്ഞാലേ അതിനെ എടുക്കാൻ പറ്റില്ല. ഈ ആദ്യത്തേനെ എടുത്താലോ? അണികർത്താവ് എന്ന് പറഞ്ഞു. വേറെ കർത്താവ് ഉണ്ടല്ലോ പ്രയോജക കർത്താവ്. അണികർത്താവിനൂടെ പറഞ്ഞു, ഇനി ഒരു കർത്താവ് കൂടെ ഉണ്ട്. ഇതിൽ ആർക്കാ വരുന്നത്? അവസാ വേണ്ടി വരും. എത്ത് അധ്യാഹരിക്കാൻ വേണ്ടി ഒന്ന് വേണ്ടേ? എന്തിനാശ്രയിച്ച് എത്തിനെ അധ്യാഹരിക്കും? അതിനെ അധ്യാഹരിക്കണമെങ്കിൽ ഒരു ശബ്ദം കൂടെ വേണ്ടേ? എത്തിനെ അധ്യാഹരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു ശബ്ദം വേണം. സ ഉള്ളതുകൊണ്ടാണ് എത്തിനെ അധ്യാഹരിച്ചത്. സായിലെങ്കിൽ എത്ത് അധ്യാഹരിക്കാനും പറ്റത്തില്ല. ഉദാഹരണം എന്ന് പറയുന്ന ഒരു പാട്ടാണ്. പാട്ട് പാടുന്നത് എന്തെന്ന് വെച്ചാൽ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ പാട്ടും മറക്കാൻ പാടില്ല, എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കും. ശത്രുവിൻ അകമയത് സ്വർഗം യാഥാർത്ഥം സ്വാൻ അവേദയത് ആശയച്ച അമൃതം ദേവാൻ വേദം അധ്യാപയത് വിധിം. തീർന്നില്ല, ഇനിയും പാടണം. ഇനിയുള്ള പാട്ടെന്ന് പറയുന്നത് അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. ഇത് നല്ലൊരു പ്രിന്റിംഗ് അല്ല ഈ പുസ്തകം. അങ്ങനെ അല്ല ഈ രണ്ടും കൂടെ ഉള്ള പുസ്തകത്തിനാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ. ഇതിനിപ്പോ ഒരു വ്യാഖ്യാനമല്ലേ ഉള്ളൂ. രണ്ടും കൂടെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ. രണ്ടും കൂടെ ഉള്ളത് കിട്ടത്തില്ലേ, നെറ്റിൽ കിട്ടത്തില്ലേ, ഇല്ലേ? എന്താന്ന്? എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ. രണ്ടും കൂടെ ഉള്ളത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് തൽക്കാലം ഇത് മതി. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. മേളിൽ ബാലമനോന് തലാപുസ്തകത്തിലുള്ളത് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാ. മേളിൽ വിട്ടുപോകുന്ന കാര്യങ്ങൾ താഴെ കാണും. ആസയത് സലിലേ പൃഥിവീം യ സ മേ ശ്രീ ഹരിർഗതി. യഹ ശത്രൂൻ അഗമയത് സ്വർഗം സ ശ്രീഹരിഹി മേ ഗതിഹി. അതുപോലെ യഹ വേദാർത്ഥം സ്വാൻ അവേദയത് സ ശ്രീഹരിഹി മേ ഗതിഹി. യഹ അമൃതം ദേവാൻ ആശയത് സ ശ്രീഹരി മേ ഗതിഹി. യഹ വിധിം വേദം അധ്യാപയത് സ ശ്രീഹരി മേ ഗതിഹി. ഗത്യർത്ഥത്തിനാണ് ആദ്യത്തെ ഉദാഹരണം. ഇവിടെ ശത്രൂൻ അഗമയത് സ്വർഗം, ശത്രവ സ്വർഗം അഗച്ഛൻ, ശത്രുവ സ്വർഗം അഗച്ഛൻ, ശത്രുക്കളെല്ലാം സ്വർഗത്തിൽ പോയി. അപ്പോ അഗച്ഛൻ, ഇതാണ് ശുദ്ധക്രിയ. അതിൻ്റെ കർത്താവാണ് ശത്രുവ. കർമ്മമാണ് സ്വർഗം. ശത്രുക്കളെല്ലാം സ്വർഗത്തിൽ പോകാൻ പ്രേരിപ്പിച്ച ആരാണ്? ശ്രീഹരി. അപ്പൊ ആദ്യത്തെ ക്രിയയുടെ കർത്താവ് ശത്രുവ പ്രഥമാന്തത്തിലാണ്, അഗച്ഛൻ എന്ന് പറയുന്നത് ശുദ്ധക്രിയാണ്, അതിന്റെ കർത്താവാണ്. ഉക്തേ പ്രഥമ. ഇനി പ്രേരകൻ, പ്രയോജകനായി വരുന്ന ആരാണ്? ശ്രീഹരി. അപ്പൊ പ്രയോജകൻ വന്നപ്പോ പ്രയോജ്യനായി ആരി? ആര്? ശത്രുക്കളെ സ്വർഗത്തിൽ പോകാൻ പ്രേരിപ്പിച്ചു ശത്രുക്കൾ. അപ്പോ ഗത്യർത്ഥത്തിലുള്ള ധാതുവിന്റെ അണികർത്ത ഏതാണ്? ശത്രുവ. അതിന് കർമ്മസഞ്ജ വന്നാൽ എങ്ങനെ വരും? ശത്രൂൺ. ധമധാതുവിന്റെ ശുദ്ധക്രിയയുടെ രൂപമാണ് അകച്ചൻ. അതിന് ഹരി വന്നു കഴിഞ്ഞപ്പോൾ പ്രയോജകനായപ്പോൾ ണിച്ചു വന്നു. ണിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ വരുന്നു? അഗമായ ത്. എന്തുകൊണ്ട് ഏകോചനം വന്നു? ഹരി. അപ്പോ ശ്രീഹരിഹി ശത്രൂൻ സ്വർഗം അഗമയത് വന്നു. അപ്പൊ ഇവിടെ അണികർത്താവായ ശത്രുവിന് കർമ്മസഞ്ജ വന്ന് ദിതി വന്നു. ക്രിയ കർത്താവിനനുസരിച്ച് മാറുന്നു. ശത്രു ബഹുവചനമായതുകൊണ്ട് അവിടെ അഗച്ഛൻ വന്നു. ഇവിടെ രണ്ടാമത് പ്രയോജക കർത്താവ് ഏകവചനമായതുകൊണ്ട് അഗമയത് വന്നു. പണ്ണിച്ചു വന്നതിന്റെ രൂപം നോക്കറിയാം. ഗമധാതു നിന്ന് ണിച്ചു വന്ന എന്തുവരുന്നു? എന്തുവരുന്നു? തിപ്പു വന്ന് ശപ്പ് വന്നു, അയ്യാദേശം വന്നു, ആ ഗമയത് എന്ന് വന്നു ലട്ടല് ഗമയതി ഗമയദേഹ ഗമേന്ദി. മിതം വരസോ അഗമയത് എന്ന് വന്നു. ഗമയതി ഗമയതഹ ഗമേന്ദി അങ്ങനെ വരുന്നു. ഗച്ഛതി ലിട്ടിൽ എങ്ങനെ വരുന്നു? ജഗാമ ഗന്ധ ഗന്ധ ഗമിഷ്യതി ഇട്ടെങ്ങനെ വന്നു? ഗമേരിട്ട് പരസ്യോദേശു ഗന്ധയിൽ വരുന്നില്ല. ഗമിഷ്യതി ഗച്ഛതു അഗച്ഛത് ഗച്ഛേ ആച്ചല്ലെങ്കിൽ ഗമ്യാത് ഇതെങ്ങനേത് വന്നു? പുഷാദിദ്ധാതിലുള്ളത് പരസ്യ ശ്രീരംഗം ഒന്ന് അഗമത് അഗമിഷ്യത്വം വരും. അതാണ് ഇവിടെ ആദ്യത്തെ രൂപം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ശത്രുവിനകമയത് സ്വർഗം എന്ന് പറയുന്നത് സൂത്രത്തിന് ഉദാഹരണം. അണികർത്താവിന് കർമ്മസഞ്ജമെന്നും ദ്വിതീയം എന്ന് ശത്രുവിനെന്നും മാറി. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗത്യർത്ഥത്തിന്. അടുത്ത് ബുദ്ധ്യർത്ഥത്തിന് ഉദാഹരണം. വേദാർത്ഥം സ്വാൻ അവേദയത് ആര്? ശ്രീഹരിഹി. സ്വാൻ സ്വന്തം ആൾക്കാർ, ഹരിയുടെ സ്വന്തം ആൾക്കാർ ആരാണ്? ദേവന്മാര്. അപ്പോ ശ്രീ വേദാർത്ഥം അവേദയത്തെന്ന് പറയുന്നതിന്റെ ശുദ്ധധാതുക്രിയയുടെ ലങ്ങിന്റെ രൂപം എങ്ങനെ ഇരിക്കും? അതൊരു അവിയലായി. എങ്ങനെ സിച്ച് എങ്ങനെ വരുന്നു? ലങ്ങിന്റെ രൂപം ധാതുവിന്റെ ലട്ടിലെ സൂത്രം വരുന്നത് സൂത്രം ആ വിധ ലട്ടോ വാ. എന്താ വിധിക്കുന്നത്? വിധ പരസ്യോദാന നലാദയ വാസ്യോ. അപ്പൊ അവിടെ എങ്ങനെ വരും? വേദ വിദതുഹു വിദുഹു ഒന്നുകൂടെ വരും. വേദ്ധ വരാത്ത പക്ഷത്തിൽ വേത്തി വിത്ത വിദന്തി വേത്സി വിത്ത വിത്ത വേദ്മി വിദ. ലട്ടിൽ വരുമ്പോഴോ? ഉഷവിധ ജാഗ്രിഭ്യോ അന്യതരസ്യ വിദാം ചകാര വിദാം ബഭൂവ വിദാം ആസ. അത് വികല്പമാണ്. വരാത്ത വർഷത്തിൽ വിവേദ വിവിധ ദുഹു വിവിധു ലോട്ടില് അവേഹേ ആ വിദാം കുർവന്തു ഇത്തി അന്യതരസ്യാം വികല്പമാണ്. അവിടെ പിന്നെ രണ്ട് സൂത്രം കൂടെ വരും. ഏതൊക്കെയാണ്? തനാദിഗ്രംഭ്യവും അതവ് സർവധാതുകൈ, രണ്ടെണ്ണം കൂടെ വരും. ബാക്കിയെല്ലാം പഴയ സൂത്രങ്ങൾ. അപ്പൊ എങ്ങനെ വരുന്നു? വിദാം കരോതു വിദാം കുരുതാം. വരാത്ത വർഷത്തിൽ എങ്ങനെ വരുന്നു? വിദാം കുറവന്തു തന്യദരസ്യാന്ന് പറഞ്ഞു. വരാത്ത വർഷത്തിൽ അവിടെ സൂത്രം വന്നു. മധ്യവർഷേകോദനത്തില് നിങ്ങളും പറഞ്ഞു ഞാനും പറഞ്ഞു ആകെ പ്രശ്നമാകും. നിങ്ങളെ വിശ്വസിച്ച് വരാൻ പറ്റില്ല. വിദ്ധി വിത്താത് വിത്തം വിത്ത വിധാനി വിധാ അവേദ് അവേദ് അവിത്താം അവിദുഹു. അതെവിടെ വരുന്നു? അവേഹ് അവിടെ സൂത്രം വന്നു. എന്താണ് എന്റെ വൃത്തി? അവേഹെ അവിത്ത അവിത്ത അവേ ദം അവിദ്വ അവിദ്മ വിധിലെങ്കില് വിദ്യാത് വിദ്യ വിദ്യുഹു വിദ്യാഹ ആശലെങ്കില് നുങ്ങില് അവേദീത് അവേദിഷ്ഠാം വേറൊന്നും വരുന്നില്ലല്ലേ. അത് സിമ്പിളല്ലേ. അപ്പൊ അവിടെ എന്ത് വരുന്നു? സ്വേ വേദാർത്ഥം അവിദുഹു, സ്വന്തം ആൾക്കാരെല്ലാം വേദാർത്ഥത്തെ അറിഞ്ഞു. ഇവിടെ എന്താണ്? ബുദ്ധ്യർത്ഥമാണ് അറിഞ്ഞു. വിദജ്ഞാനെ എന്ന് പറയുന്നു ബുദ്ധ്യർത്ഥമാണ്, ജ്ഞാനാർത്ഥമാണ്. അപ്പൊ ഇവിടെ അണികർത്താവ് ആരാണ്? സ്വന്തം ആൾക്കാർ അവരാണ്. അവിടെ സ്വേ സർവനാമ ശബ്ദമാണ്, അതുകൊണ്ട് ബഹുവചനത്തിൽ എങ്ങനെ വരും? സ്വേ സ്വന്തം ആൾക്കാരെന്ന്. സ്വകീയാഹ. അപ്പോ അവിടെ കർത്താവ് അതായി, അണികർത്താവ് വേദാർത്ഥം കർമ്മമായി, അവിദുഹു ക്രിയയായി. ഹരി പ്രയോജകർത്താവപ്പോ എന്ത് ചെയ്തു? സ്വേ എന്ന് പറയുന്നതിന് കർമ്മസഞ്ജ വന്നു. അപ്പൊ എന്തായി? സ്വാൻ ആയി. ഹരിഹി വേദാർത്ഥം സ്വാൻ അവേദ ബിദ്ദിന്റെ നിച്ചു വന്നപ്പോ എന്ത് ചെയ്യും? നിച്ചു ഗുണം തിപ്പ് ചപ്പ് അവേദയത് വേദയതി. ലട്ടിൽ വരുമ്പോ എങ്ങനെ വരുന്നു? വേദയതി വേദയാം ചകാര ലോട്ടില് ലുട്ടില് വേദയിത വേദയിഷ്യതി വേദയതു അവേദയത് വേദയേ വേദയിഷ്ട അവേദയിഷ്ഠ അവേദയിഷ്യത് അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? സ്വം ആണ് അണികർത്താവ്. അതിന് കർമ്മസഞ്ജ വന്നു, ദ്വിതീയ വന്നു. ഹരിപ്രയോജകർത്താവായി, നിജന്തം ഭേദം പ്രേരണാർത്ഥ ക്രിയ വന്നു. ഹരിക്കനുസരിച്ച് അത് ഏകവചനമായി. അപ്പോൾ ഹരിഹി വേദാർത്ഥം സ്വനമായത്. മൂന്നാമത്തത് പ്രത്യവസാനാർത്ഥം ഭക്ഷണാർത്ഥത്തിലുള്ള ക്രിയയാണ്. ദേവാൻ അമൃതം ആശയത്. ദേവാൻ ദേവന്മാരെ അമൃതം ആശയത്തെന്ന് പറഞ്ഞാൽ അശു അശുവും ഭക്ഷണം അർത്ഥത്തിലുള്ള ധാതു. അതിന്റെ ശുദ്ധക്രിയ എങ്ങനെയാണ്? അശ്നാദി അശ്നീത അശ്നന്തി അശ്നാസി അശ്നീത അശ്നീത അശ്നാമി പൊന്നിട്ടിൽ എങ്ങനെ വരും? അശ് അശ് അലാദി ശേഷം ആശ അലാദേ ഉപദീർഘ സവർണ ദീർഘം ആശ ആശ ആശതുഹു ആശുഹു ആശിത അശതുഹു ആശ ആശ ആശിവ ഇല്ലയോ അശ് അശ് ദത്വം വന്ന് അലാദി ശേഷം അതാദേ ആ സവർണ ദീർഘം ആശ അതേ മധ്യ അനാദേശം അതേ റെഡി വരത്തില്ല. എന്തുകൊണ്ടാണ്? ഒരു കല്ലില്ലേ, ആ രണ്ട് കല്ലിന്റെ മധ്യത്തിൽ വേണം. ലുട്ടിൽ എന്ത് വരുന്നു? അശിത അശിഷ്യതി അശ്നാതു ലങ്ങില് ആ അശ്നാതു ബാക്കി എങ്ങനെയാണ്? അശ്നാതു അശ്നീത അശ്നീത അശ്നന്തു അല ശനശ്നാവു അല ശനശാനു ശാനച്ച് വരുമ്പോ എങ്ങനെ ഒരു രൂപം? ഗൃഹാണ പരമേശ്വര ഓർത്താ മതി. അശാന സ്നാക്ക് എന്ത് വരുന്നു? ശാനച്ച് വരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കണം, അല്ലെങ്കിൽ മറന്നു. അശാന അശ്നീത അശ്തം അശ്നീത അശ്നാനി അശ്നാവ അശ്നാമ്മ അങ്ങനെ വരുമ്പോ ആശ അശ്നാദി ആശ്നാദ് ആടസ് വൃദ്ധി വന്നു. ആശ്നാദ് ആശ്നീതാം ആശ്നൻ അതാണ് ഇവിടുത്തെ രൂപം. ആശ്നാദ് ആശ്നീതാം ആശ്നൻ ആശ്നാഹ അശ്നീതം വിധിലിങ്ങില് വരുമ്പോ പരസ്യം അശ്നീയാത് അശ്നീയാത് എന്ന് വരൂ. ഇവിടെ എന്താണ്? യാസുട്ടല്ലേ വരുന്നു, പരസ്യമതല്ലേ, പരസ്യമതല്ലേ, യാസുട്ട് വരൂ. അശ്നാക്കി വരും അശ്നി അശ്നീയാത് അശ്നീയാതാം അശ്നീഹു അശ്നീയാഹ അശ്നീയാതം അശ്നീയ അശ്നീയാവ അശ്നിങ്ങളോ അശ്യാത് അശ്യാത് അശ്യാസ്താം നിങ്ങൾ വരുമ്പോഴോ ആശയിട്ട് സിച്ച് ത ആശീത് ആശിഷ്ടാം ആശിഷു ആശീ ആശിഷ്ടം ആശിഷ്ട ആശിഷം ആശിഷ്യത് ആശിഷ്യതാം ആശിഷ്യാശിഷ്യ അവിടെ ഇവിടെ ഇവിടെ എന്തു വന്നു? ആശ്നൻ. അപ്പോ ഇവിടെ അണികർത്താവ് ആരാണ്? ദേവാഹ അമൃതം ആശ്നൻ ഇതാണ് ശുദ്ധധാതുക്രിയ. ആശ്നൻ ഭൂതകാലമാണ്. ദേവാഹ കർത്താവ് അമൃതം കർമ്മ. പ്രയോജനകർത്താവായി ഹരി. ഹരി വന്നപ്പോ മാറി. ഹരിഹി അണികർത്താവായ എന്ത്? ദേവാഹ. അതിന് കർമ്മസഞ്ജ വിധിച്ചു. അപ്പൊ ദേവാൻ അമൃതം അശയത് അശയതി അശയത അശയന്തി അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു ആടജാതീന ആടശം എന്നിട്ട് ആശയത് ആദ്യം ദേവാഹ അമൃതം ആശ്നൻ താൻ ദേവാൻ ഹരിഹി അമൃതം ആശയത് മണികർത്താവിന് കർമ്മസഞ്ജ വന്നു. ഇത് പ്രത്യവസാനാർത്ഥ ഷണു സംഭക്തു എന്ന് പറയുന്ന ധാതു പ്രതി അവപൂർവത്തിൽ വരും പ്രത്യവസാനം ഭക്ഷണം എന്നുള്ള അർത്ഥം വരും. വേദം അധ്യാപയ വിധി അവസാനത്ത് ഹരിഹി വിധിം വേദം അധ്യാപയത് ഹരിഹി വിധിം വേദം അധ്യാപയത് അവിടെ അധ്യാപയത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ക്രിങ്ജിനാം നൗ ക്രിങ്ജിനാം നൗ പുക്ക് വരും അധ്യാപയ അതിപൂർവത്തുള്ള ഏതാതുമാണ് ഇന്ന് അധ്യയന അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലട്ടിലെങ്ങനെ വരുന്നു ഇത് അധ്യാപയതി അധ്യാപയത അധ്യാപയന്തി എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല. ലട്ടിൽ വരുമ്പോൾ എങ്ങനെ വരുന്നു അല്ല ശുദ്ധധാതുക്രിയ ആത്മനിബോധമാണ് അധി ഈ തേ അധി ഈ തേ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ഏത് സൂത്രം വരുന്നു അധി ഈ തേ എന്നിരിക്കുന്നിടത്ത് അഗസ്വർണ ദീർഘ അധീതേ അധി ആതെ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു അധി ആതെ അജിഷ്ണു ദാർദ്രയോരിയുന്നു എങ്ങ് വരുന്നു അഗസ്വർണ ദീർഘം വന്നു അധിയാതെ അധി ഈ ജി എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ആത്മനിഷ്ഠാനത്തെ വാത്ത് വന്നിട്ട് എന്ത് വരുന്നു സൂത്രം ഇയങ് വരുന്നു സവർണ ദീർഘം വന്നു അധീയത്തെ ഇതുപോലെ എല്ലായിടത്തും വരും അതീതേ അതീയാതെ അതീയതേ അതീശേ അതീയാതെ അതീധ്യേ അതീ ആദീ ഈ പരത്തിലെന്തിരിക്കുന്നു ഈ ഏ എന്നിരിക്കുമ്പോൾ എന്തുവരും ഇയങ് വരുന്നു അതീയേ അതീ ഒഹേ അതീമഹേ എളുപ്പമാണ്. ലിട്ടിലേ സൂത്രം വരുന്നു ഇണോ ഇങ്ങോ ഗാങ് ലിഡി ഗാങ് ആദേശം വരും ഓർമ്മയുണ്ടോ ഗാഗാദിത്വം അഭ്യാസ ഹ്രസ്വം വന്നു ഗാ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഗാ എന്നിരിക്കുമ്പോ ആ തോലെ പേടിച്ച അധിജഗേ അതിജഗാതെ അതിജഗിരേ അതിജഗേ അതിജഗാതെ ജഗദ്വേ അതിജഗേ അതിജഗി മഹേ ലുട്ടിൽ വരുമ്പോ എല്ലാം പറയേണ്ടി വരും പഠിച്ചതാണ്. അതി ഈ താന്നിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു സർവദാതാദിയോ ഗുണം വന്ന ഈ എങ്ങനെ ബാധിച്ചുകൊണ്ടെന്ന് വരും ഗുണം വരും ഇവിടെ ഗുണം വരാം കാരണം അതി ഈ താന്നിരിക്കുന്നു അർദ്ധാതുമാണ് ഗുണം വന്ന ഏ വന്നു അതി ഏ എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരുന്നു ഇത് വേണച്ചി അധ്യേത അധ്യേതാരോ അധ്യേതാര ആത്മനിഗതം അധി ഈ സിയാന്നിരിക്കുന്നിടത്ത് എന്തോരും സർവദാതാർദ്ദാതയോ ഗുണം വരും അധി എ എന്നിരിക്കുന്നിടത്ത് എന്തോരും എല്ലാവരും എന്താ പേടിച്ചിരിക്കുന്നു ഇതോ എണത്തി അധ്യേഷ്യത്തേ അധ്യക്ഷേതേ അധ്യക്ഷന്റെ അധ്യക്ഷതേ അധ്യക്ഷ ലോട്ടെളുപ്പമാണ് അങ്ങനെ അധീതാണോ ആ അധീയാതാം അധി അധി ലോട്ട് ലോട്ട് അതായത് ലട്ടു കൊടുത്താ മതി. അധീതേ എന്നുള്ള എന്തായി മാറി? അധീതാം അധീതാം അധീയാതാം അധീയതാം അധീഷ്വ അധീയാതാം അധീർദ്ധം. ഈ ടിതാത്മനുവനാണ് ടേര് ഏത ഐ ആടത്ത് മത്സരിപ്പിച്ച ആടസ്റ്റ അധി ഐ എന്നിരിക്കുന്നിടത്ത് എന്തു വരുന്നു? എന്തുകൊണ്ട് പിത്ത് വരുത്തി വന്നാൽ എന്തുവരും? ഈക്ക് ഗുണം വരും, അയ്യാദേശം വരും. അധ്യയൈ മനസ്സിലായോ? ഈന്നിരുന്നു എട്ട് ഈ ഏത ഐ വന്നു ആടജാതീന ആടസ വൃത്തി ഐ ഈ ഐ ഗുണം വരുന്നു ഏ ഐ ഐ അധി അയൈ എണ്ണ അധ്യയൈ അധ്യയാവഹൈ അധ്യയാമഹൈ. രൂപചന്ദ്രിയെ നോക്കിയാലും പറയരുത്, ഒരു മാർക്കും കിട്ടത്തില്ല. രൂപം മനസ്സിൽ ശ്രദ്ധിച്ച് പറയണം, തെറ്റാണെങ്കിൽ പറയണം. എളുപ്പമാണ്, പ്രയാസമല്ല. അല്ലങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? അധി ഈ പരത്തിൽ എന്ത് വരുന്നു? അധി ഈയുടെ ഇടയ്ക്ക് എന്ത് വരുന്നു? ആടജാതീനം വരുന്നു. ഈ താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഈ താന്നിടത്ത് ഒന്നും വരുന്നില്ല. ഈ താന്നിരിക്കുന്നിടത്ത് എന്ത് വരും? സർവതാദി അഭിത്ത് പിത്ത് ഈ തായോണ്ട് എന്തെങ്കിലും വരുമോ? ഈ താന്നിരിക്കും. പക്ഷെ ആ ഈ എന്നിടത്ത് എന്ത് വരും? എന്ത് വരുന്നു? ഇതാണ് ചേർന്നു അദ്വൈത അദ്വൈത എന്ന് വരുന്നു. അദ്വൈത എന്ന് വരുന്നു. അധി ഈ അടുത്തെന്ത് വരുന്നു? അധ്യക്ഷ ദിവനത്തില് അധി ഈ ആതാ ഈ അതാന്നിടത്ത് എന്ത് വരും? ഇത്തായോണ്ടെന്ന് വരുന്നു. ഈ അങ്ങ് വരുന്നു. എല്ലായിടത്തും ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇയാതാം ആട് വരുന്നു. ആടച്ചെന്ന് വരുമ്പോ എന്ത്? അയ്യാതാം അധി അയ്യാതാന്നിടത്ത് എന്ത് വരുന്നു? ഇത് വേണിച്ച് അദ്വൈത അധ്യയ്യാത അധ്യയ്യത ആത്മനിവേദനത്തെ ഹാത്ത വന്നു. പൂർവത്തിൽ എന്ത് വന്നു? ഈ ഇരിക്കുന്നു. എന്തുവരുന്നു? ഇയങ് വന്നു. അനൂപിൽ ആട് വന്നു. ആടെ സമൃദ്ധി വന്നു. അയ്യത വന്നു. അധി വന്നു. ഇഗവണിച്ച് വന്നു. അധ്യയ്യത മനസ്സിലായോ? മുമ്പ് മനസ്സിലാക്കിയവർക്ക് എളുപ്പമാണ്. അധ്യയിത അധ്യയ്യാതാം അധ്യയ്യത അദ്വൈത അധ്യയ്യാതാം അധ്യയിധം അധ്യയ അധ്യയ്യഹി അധ്യയ വിധിലിങ്ങി നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാന്നുള്ളൂ. ഞാൻ അതിൽ അഭിപ്രായമൊന്നും പറയുന്നില്ല. അധി താന്നിരിക്കുന്നു. എന്ത് വരുന്നു? ഈയും വരുന്നു. അധി ഈ താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ആത്മയോഗത്തിൽ ഇയങ്ങാണ് വരുന്നു. ആ സിയുട്ട സുട്ട് താ വരുന്നു. അങ്ങനെ എന്ത് വരുന്നു? രൂപം അങ്ങനെ വരുന്നു എന്നല്ല, സൂത്രം അങ്ങനെ വരുന്നു എന്നാണ്. സകാരമെല്ലാം പോയി, ശേഷിക്കുന്ന എന്താണ്? ഈ ഏകാരം പോയി. ഇപ്പൊ എന്ത് വരുന്നു? ഈ താന്നിരിക്കുന്നിടത്ത് എന്ത് വരും? അത്ര എളുപ്പം വരുമോ? ഈ അങ്ങ് വരത്തില്ലേ? സർവതാദം അഭിത്തങ്ങി താകുമ്പം ഗുണം വരുമില്ല. അപ്പൊ ഇങ് വന്നിട്ട് എന്ത് വരും? മനസ്സിലായോ? ഈ താന്നിരുന്നു. പൂർവ്വത്തില് ഇയങ് വന്നു. ഈത അധി ഈത അവിടെ എന്ത് വരും? അധി ഈതാന്നിടത്ത് അധി ഈതാന്നിടത്ത് എന്ത് വരും? സവർണ തീർന്നു. അധീത അധീയാതാം അധീരൻ അധീത അധീയാതാം അധീധ്വം അധീയ അധീരഹി അധീമഹി. എളുപ്പമല്ലേ? അധി ഈ സ്വീട്ട് സുട്ടുത്ത ആശയം വളരെ എളുപ്പമാണ്. അവിടെ ഒരു സൂത്രമേ വരുന്നുള്ളൂ. ഏതാണ്? ഏതാ അധി ഈ സിയിട്ട് സുട്ടിട്ട ഇട്ടു വരുന്നത്. ഈ എന്ന് പറയുന്നത് അർദ്ധാതു വേണ്ടെന്ന് വരുന്നത് സർവദാതു അർദ്ധാതിയോ ഗുണം വന്നു. അപ്പൊ ഏ അധി എ എന്നിടത്ത് എന്ത് വന്നു എണ്ണു. അപ്പൊ അധ്യേഷിഷ്ട അധ്യക്ഷീയാസ്താം അധ്യക്ഷിഷ്ട അധ്യക്ഷീയാസ്താം അധ്യക്ഷീത്വം അധ്യക്ഷീഢ്വം ഷിദ്ധം വരുമ്പോ എണ്ണു വന്നില്ലേ പിന്നെ ഷിദ്ധം നിങ്ങളുടെ ധ്വം കാത് ഷിദ്ധം അധ്യക്ഷീഢ്വം അധ്യക്ഷീയ അധ്യക്ഷീവ ഹി. ഇത് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് എന്റെ ഒന്ന് ഓർത്തിരിക്കുന്ന പ്രയാസമുള്ള ഓർത്ത് വയ്ക്കുന്നു. ലുങ്ങിലെ സൂത്രം വരുന്നത് വിഭാഷ ലുങ് ലിംഗോഹോ പിന്നെ ബാങ്കുടാദിബ്യോ അഞ്ഞണങ്ങി പിന്നെ ഗുമാസ്താകാപ ജഹാദിസാം ഹനി. ഇത്രയും സൂത്രങ്ങൾ വരും. അത് നമ്മൾ ഒരു സൂത്രം പഠിക്കുമ്പോഴത്തേക്ക് ഇത് ഏത് ധാതുവിൽ ഒന്നൊന്നുകൂടെ ഓർത്തിരുന്നാലും പിന്നീട് പ്രക്രിയ ചെയ്യുമ്പോൾ അത് സൗകര്യമാണ്. സൂത്രം വളരെ മനസ്സിലാക്കിയാൽ പോരാ, ഏത് ധാതുവിലാണ് അത് വന്നത്. അപ്പോൾ അതുപോലെയുള്ള ധാതുക്കൾ വരുമ്പം പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അതാണ് വാണിയുടെ ടെക്നിക്ക്, അതാണ് എവിടെ വന്നു എന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഗാങ് വരുന്നു, അട്ടു വരുന്നു, അധി ആ ഗാ പരത്തിലെന്തു വന്നു സിച്ച് വന്നു വന്നു അവിടെ എന്ത് ചെയ്തു കിത്ത് വിധിച്ച സൂത്രം ഗാങ് കൂടാതിപ്പോ അഞ്ഞിണങ്ങി ഗാങ് കിത്ത് വിധിച്ചോണ്ടെന്ന് വരുന്നു ഗുമാസ്താകാബാദ് ജവാദി സാഹരി പ്രകാര ഈത്വം വന്നു. അതിനാണ് കിത്വം വിധിച്ചത്. ഇപ്പൊ അധ്യഗീഷ്ഠ അധ്യഗീഷാദാം അധ്യക്ഷത അധ്യഗീഷ്ഠ അധ്യക്ഷം അധ്യഗീഷ അധ്യക്ഷ ഹി. വരാത്ത പക്ഷത്തിൽ അധി ഈ ആ ഈ അധി ആ അധ്യ ഈ സിച്ച് ത ഈ സിച്ച് അവിടെയൊക്കെ വരും ഈക്ക് എന്ത് സംഭവിക്കും? പരത്തി സിച്ചിരിക്കുന്നു ഇട്ടില്ല. സിജിപ്രതി പരസ്യതേഷൂരു പരസ്യമൊന്നുമില്ല. മതപുറിച്ച് അനന്ത സിയോജു അതും വരുന്നില്ല. അതോ ഹലാതിർ ലഘുവോ വരൂ. പിന്നെ എന്തുവരും? ഗുണം വരും. ഇപ്പൊ എന്തുവരും? അധ്യേഷ്ഠ അധ്യേഷാതാം അധ്യക്ഷത അധ്യക്ഷ അധ്യക്ഷത റിങ്ങിലും എന്തുവരും? ഗാങ് വന്നിട്ട് എന്തുവരും? ഗാങ് കൂടെ ആദ്യോ നിത്തുവരും. ഇപ്പൊ എന്തുവരും? അധ്യഗീഷ്യത അധ്യക്ഷേതാം. അപ്പോൾ അതെല്ലാം പോട്ടെ, നമുക്കിപ്പോൾ അത്രയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ വരേണ്ടത് എന്താണ്? ഈ ഒരു രൂപം കിട്ടിയോ മതി. വിധിം വിധി വേദം അധ്യയിത ഇത്രയും കിട്ടിയോ? വിധി വേദം അധ്യയിത വിധി വേദം പഠിച്ചു അധ്യയനം ചെയ്തു. വിധി വിധി വേദം അധ്യയിത പ്രദോഷപോകും. അവിടെ എന്ത് ചെയ്തു? ഹരിഹി പഠിപ്പിച്ചപ്പോ വിധി ആരായി? കർമ്മമായപ്പോ ഹരിഹി വിധിം വേദം അധ്യാപയത്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ.